കൂടിയറ്റം അതുകൊണ്ട് ഇതുണ്ട് അതുണ്ടെന്നടിയിടും. ചിലടത്ത് അറ്റം എന്ന് പറയും, മുടി നെടുവാതി മുടിഞ്ഞ് മൂന്നുമൊന്നായി എന്നൊക്കെ പറയുന്നത് എന്താണോ, അത് കേട്ടിട്ടുണ്ടോ എവിടെ? മുടി നെടുവ അതി മുടിഞ്ഞ് മൂന്നുമൊന്നായി പിന്നെ പിന്നെ അടിയോട് മുടി നടുവറ്റൻ, അവിടെ അറ്റെന്നാണ്. അടിയോട് മുടി നടുവറ്റ്, അടി മുടി നടുവറ്റ്, അത് അറ്റെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്ന അറ്റമെന്നാണ്, രണ്ടും തമ്മിൽ വ്യത്യാസം. അറ്റം എന്ന് പറഞ്ഞാൽ ഇല്ലാതെ, അറ്റം എന്ന് പറഞ്ഞാൽ വാലറ്റം വരെ എന്ന് പറഞ്ഞു, തല മുതൽ വാല് വരെ മൊത്തം, അതാണ് വാലറ്റം വരെ. അങ്ങേയറ്റം വരെ, ഇവിടം മുതൽ അതുവരെ. അപ്പൊ പൂർണമായും സർവത്ര എന്നുള്ള അർത്ഥം കിട്ടും. അതാണ് ഇവിടെ അടിമുടി അറ്റം. നേരത്തെ പറഞ്ഞു ജഡം നാമരൂപം, അതിനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. സർവത്ര അടിമുടി അറ്റം എന്താണോ, അതുണ്ട് ഇതുണ്ട് അതുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ അത് ആവർത്തിച്ച് അതുണ്ടെന്ന്, അത് അതിന്റെ വേണമെങ്കിൽ ഇനിയും ചേർക്കാം. അതുണ്ട് ഇതുണ്ട് അതുണ്ട് ഇതുണ്ട് അതുണ്ട്. നേരത്തെ പറഞ്ഞ സർവത്രയുള്ള അനുഭവത്തെ കാണിക്കാൻ വേണ്ടി അതിന്റെ അതിനെ ആവർത്തിച്ചാണ്. അതിൽ അത് ഇത് ഉത് അത് ഇത് വീണ്ടും അത് എന്നുള്ള അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണോ, ഉണ്ടുണ്ടുണ്ട്. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. സർവത്ര ഉണ്ട് ഉണ്ട് ഉണ്ട് എന്നുള്ള ഒരു അനുഭവം ഉണ്ടെന്നാണ് പറയുന്നത്. തന്നിലായാലും ശരി പ്രപഞ്ചത്തിലായാലും ശരി സർവത്ര എന്തുണ്ട്, ഉണ്ട് ഉണ്ട്. ആ ഉണ്ട് ഉണ്ട് നമ്മൾ അറിയുമ്പം ഏതെങ്കിലും ഒരു വസ്തുവിനോട് ചേർന്നാണ് നമുക്ക് അനുഭവം ഉണ്ടാകുന്നത്. അത് നമ്മൾ അതുണ്ടെന്നും ഇതുണ്ടെന്നും പറയും, വീണ്ടും അതുണ്ടെന്നും പറയും. അങ്ങനെ ഒരു വസ്തുവിനോട് ചേർന്നാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അതുണ്ട് ഇതുണ്ട് അതുണ്ട്, അത് സർവത്രികമെന്ന് കാണിക്കാൻ വേണ്ടി അതിനെ ആവർത്തിച്ചു തന്നേ ഉള്ളൂ. എന്നടിയിടും ആദിമസത്ത, എന്നടിയിടുന്നതായ ആദിമസത്ത ഉള്ളതല്ല, എന്നടിയിടുന്നതായ ആദിമസത്തയാണ് ഉള്ളതല്ല. ഉള്ളതല്ല എന്നുള്ളതിനു മുമ്പ് ചേർത്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ അടിമുടിയറ്റം ഉള്ളതല്ല, അതുണ്ട് ഇതുണ്ട് അതുണ്ടെന്ന് അടിയിടുന്ന ആദിമസത്തയാണ്. അങ്ങനെ അന്വയിച്ച് പറഞ്ഞാലും അർത്ഥമൊന്നു, അതാണ് കുറച്ചുകൂടെ യോജിക്കുന്നത്. പിന്നെ അടിയിടും എന്ന് പറഞ്ഞതിനാണ് അത്. ഈ അടിയിടുമെന്ന് പറയുന്നത് ഈ പ്രാസം അനുസരിച്ച് എഴുതുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ്. പ്രാസത്തെ ചേർക്കാൻ വേണ്ടി ചില പദങ്ങൾ, ചിലപ്പോൾ ചില അപൂർവ പദങ്ങളൊക്കെ ചേർക്കേണ്ടി, അപ്പൊ അത് ആൾക്കാർക്ക് ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാവും. അതൊക്കെ എഴുതുന്ന ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൽ വലിയൊരു വിവാദം നടന്നുകൊണ്ടിരുന്നത്. പ്രാസം അനുസരിച്ച് വേണോ കവിത എഴുതാൻ, അതോ പ്രാസം ഇല്ലാതെയാണ്. പ്രാസത്തിൽ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ അന്നത്തെ ഒരു പഴയ രീതി അനുസരിച്ച് കഴിയുന്നത്ര പ്രാസം അനുസരിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിശ്ചരിച്ച അത്ര കർശനമായിട്ടൊന്നുമല്ല. കേരള വർമ്മ വലിയ കോയിട്ടും വരാൻ ഒരു പക്ഷത്തും എ ആർ രാജരാജ ഓർമ്മയും പറ്റും മറുപക്ഷത്തും കുറെ കാലം സാഹിത്യ രംഗത്ത് ഇങ്ങനെ ഒരു ഇതാണ്, പ്രാസം വേണോ വേണ്ടേ? പുരോഗമനവാദികളൊക്കെ പറഞ്ഞ് പ്രാസം വേണ്ട, യാഥാസ്ഥികമായ പക്ഷത്തുള്ളവർ പറഞ്ഞ് പ്രാസം വേണം. പ്രാസം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും, പ്രാസത്തിന് ഒപ്പിക്കേണ്ടി വരും, അപ്പോൾ ചില അപൂർവമായ പദങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും, അത് ആശയ വ്യക്തതയ്ക്ക് തടസ്സം വരും. അങ്ങനെയൊക്കെ ഒരു ചർച്ച നടന്ന കാലത്താണ്. ഇതിനോടടുത്ത് ഒരു വർഷം അതിന് മുമ്പായിരിക്കും കഴിയുന്നത്, അതറിയില്ല. എന്തായാലും ഈ അടിയിടും എന്ന് പറയുന്ന പദം ആൾക്കാർക്കെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സാധനം. എന്താ അടിയിടുക? പെട്ടെന്ന് തോന്നുന്ന അർത്ഥം എന്താണ്? അടിപിടി കൂടുക എന്നുള്ളതാണ്. അത് ഈ മേളി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നും ഇവിടെ ആരാ അടിപിടി കൂടിയ, അതുകൊണ്ട് ഇതുണ്ട് അതുണ്ടെന്ന് പറയുന്നത് എന്താണോ എന്തോ അടിപിടിയാണെന്ന് തോന്നിയും ചെയ്യും. അപ്പൊ ഇത് അടിപിടിയൊന്നും അല്ല എന്ന് മനസ്സിലാകണമെങ്കിൽ അതാണ് എന്റെ ഈ ദൈവ കൃതികൾ മനസ്സിലാകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു പദ്യം എടുക്കുമ്പോൾ അതിലെ പദപ്രയോഗങ്ങൾ, അതിലെ ആശയങ്ങൾ, ഇത് വേറെ എവിടെയെങ്കിലും ഇത് ഉണ്ടോ എന്നുള്ളവിടെ പരിശോധിച്ചിട്ട് ഒന്ന് മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തി വേണം എപ്പോഴും മനസ്സിലാക്കാൻ. അങ്ങനെ വരുമ്പോഴേ നമുക്ക് പലയിടത്തും അവ്യക്തമായിരിക്കും. ഒരിടത്ത് ഒരു കാര്യം അത്ര വ്യക്തമല്ലെങ്കിൽ വേറൊരിടത്ത് അത് വ്യക്തമാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പദ്യങ്ങളുടെ ക്രമത്തിന് ചർച്ച ചെയ്യാറ്. അതുകൊണ്ട് വലിയ കാര്യമില്ല. നിങ്ങളിപ്പോൾ ഒരു പദ്യത്തിന്റെ അർത്ഥം ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചു എന്ന് വിചാരിച്ച് വിഷയത്തിൽ ഗ്രാഹ്യത വേണമെന്നില്ല. നമുക്ക് വേണ്ടത് എന്താണോ പദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതല്ല, പിന്നെ അത് മനസ്സിലാക്കണം. പ്രധാനമായും വേണ്ട വിഷയത്തിലുള്ള നമ്മുടെ ഗ്രാഹ്യം എത്രയുണ്ടെന്നുള്ളതാണ്. വിഷയത്തെ നമ്മൾ ഉൾക്കൊള്ളണം. അതിനീ പദ്യത്തിന്റെ ക്രമത്തിന് പോയാൽ പറ്റില്ല, വിഷയക്രമത്തിന് പോകണം. വിഷയം നോക്കുമ്പോൾ ഈ പറയുന്ന ആദിമസത്തയെ കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളുമുണ്ട്. അവിടെയൊക്കെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു? ഇപ്പൊ അതുണ്ട് ഇതുണ്ട് അതുണ്ട് എന്ന് പറയുന്നിടത്ത് അതിനും ഇതിനും അല്ല പ്രാധാന്യം. പിന്നെ എന്തിനാണ് പ്രാധാന്യം? ഉണ്ട്, അത് വേറെടുത്ത് പറഞ്ഞിട്ടുണ്ട് അസ്ഥി അസ്ഥി എന്ന്, അങ്ങനെ എത്രയോ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഭാഗമായിട്ട് ഇത് ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്. വഴക്കൂടുന്ന കാര്യമല്ല. പിന്നെ എന്താണ് സർവത്രയുള്ള ഈ ഉണ്ട് ഉണ്ട് എന്നുള്ള ഈ അനുഭവം, സത്തയുടെ അനുഭവത്തെ കുറിച്ചാണ് കൂടെ പറയുന്നത്. അപ്പൊ ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കിയാൽ നമുക്ക് ഈ കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള പദങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി പോകാം. കാരണം അത് വേറെടുത്ത് അത് പറയുന്നുണ്ടല്ലോ, ഇത് ഒരിടത്ത് മാത്രമല്ലല്ലോ പറയുന്നു. അങ്ങനെ ഒരു അസ്ഥിതയും മറക്കുകയില്ല എന്ന് പറയുന്നിടത്ത് ഇത് തന്നെയാണ്. അവിടെയും പറയുന്നത് എന്താണോ അതൊരു അനുഭവമാണോ, ആ അനുഭവത്തെ കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. അസ്ഥിതയുടെ അനുഭവം എല്ലാവർക്കും ഉണ്ട്. അസ്തിത്വ അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആശയം നമുക്ക് പിടികിട്ടില്ല. പക്ഷെ ഒരു പദത്തിനെ സംബന്ധിച്ചപ്പോ അടിയിടും എന്ന് പറയുന്നതിന് നേരിട്ടൊരു അർത്ഥം പറയുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. കാരണം അതങ്ങനെ ഒരു സാധാരണയുള്ള പ്രയോഗമല്ല അടിയിടും എന്ന് പറയുന്നത്. അടിയെന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ അളവെന്ന് പറയും. പിന്നെന്താണ് ചുവടെന്നുള്ള അർത്ഥത്തിൽ പറയും. അങ്ങനെ പറയാം. അടി കാലെന്ന് പറയും, അങ്ങനെ പറയാറില്ല. അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് പറഞ്ഞാൽ അവിടെ അടിയെന്ന് പറഞ്ഞാൽ എന്താണ്? അടി തെറ്റിയാൽ അവന്റെ ചുവട് കഴിച്ചു പോയാ എന്ന് പറയുന്നതാണ്. എന്നുവെച്ചാൽ അവന്റെ ബാലൻസ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആനയെന്ന് പറയുന്ന നാല് കാലം ഉറപ്പിച്ചു നിന്നവനെ മറച്ചിടാൻ എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ അതിന്റെയും ചുവടെന്ന് കഴിച്ചു പോയാൽ എന്ത് ചെയ്യും? അതും മറിഞ്ഞു വീഴും. അപ്പം വെറും കാലെന്നുള്ള അർത്ഥത്തിനുമല്ല അവിടെ അടിയെന്ന് പറയുമ്പോൾ കാലുറപ്പിച്ചുള്ള നിൽപ്പാണ്. നമ്മൾ സാറിന് പറയാറുണ്ട് അടി ഉറച്ച വിശ്വാസം എന്ന് പറഞ്ഞു. ആഴത്തിലുള്ള ദൃഢമായ വിശ്വാസം. അടിമുടി എന്ന് പറഞ്ഞാൽ താഴെ മുതൽ മേളിലട്ട്. അപ്പൊ അടിക്കങ്ങനെ ഏറ്റവും താഴെയുള്ളത് ആധാരമുള്ളത്. പിന്നെ അടിക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ നമ്മൾ പറയാറുണ്ട് വഴക്കിടുന്നത്. കൈകൊണ്ടൊരു വസ്തുവിനെ എടുത്ത് ഇടുക എന്നുള്ള അർത്ഥത്തില്ല. വഴക്കിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പഴക്കൂടുക. പിഴ ഇടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? പിഴ ചുമത്തുക, പിഴ ഇടുന്നു. ഇങ്ങനെയൊക്കെ ഇടുക എന്നുള്ളത് ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അതൊരു ക്രിയയായിട്ട് വരും. അടിയിടുന്ന ായ ആദിമസത്ത. അപ്പൊ ആദിമസത്ത എന്ന് പറയുന്നതിനോട് അന്വയിക്കുന്ന ഒരു ക്രിയയാണെന്ന് അടിയിടുന്നത്. അടിയിടുന്നതായ ആദിമസത്ത, ആദിമസത്ത അതുണ്ട്, ഇതുണ്ട്, അതുണ്ടെന്ന് അടിയിടുന്നു. ഇപ്പൊ എന്തായി? അതിമസത്ത അതുണ്ട്, അതുണ്ട്, അതുണ്ടെന്ന് അടിയിടുന്നു എന്ന് പറഞ്ഞ എന്തിനു ഉറപ്പിക്കുന്നു? നമുക്കങ്ങനെ ഒരു അനുഭവത്തെ ഉണ്ടാക്കുന്നു എന്ന് നേരിട്ടുള്ള ഒരർത്ഥമല്ല അടിയിടുക. നമ്മൾ മറ്റ് ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നതും ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരർത്ഥം. അല്ല, അടിക്ക് അങ്ങനെ ഒരർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു, അങ്ങനെ ഒരർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് വിവക്ഷ? ഇതും പഴയ മലയാളമാണ്. അപ്പൊ അതിന്റെ ഭാഷയുടെ മൊത്തത്തിലുള്ള ഒരു ഘടന നോക്കിയാൽ അടിയിടുന്നു, ഇനി അടിക്ക് ആധാരമെന്നുള്ള അർത്ഥം വെച്ചിട്ട് ആദിമസത്ത ആധാരമായിരിക്കുന്നു എന്നും പറയാം. കുഴപ്പമില്ല. എന്താണ് അടിപിടി കൊടുക്കുക എന്ന് പറയുന്നത്? കുറച്ച് കടന്നു. വ്യാഖ്യാനമായി ഗുരുവിന്റെ വിജ്ഞാന പരമ്പര എന്നൊക്കെ അവകാശപ്പെടുന്നവർ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു. ഇതൊന്നും അവകാശപ്പെടാത്ത ആൾക്കാർ കുറച്ചുകൂടെ നേരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തായാലും നേരിട്ട് ആ പദത്തിന്റെ അർത്ഥം വെച്ചല്ല നമുക്ക് മൊത്തം ഒരാശയം വെച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറയാൻ പറ്റും. അപ്പൊ മറ്റു സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ പറയുന്ന ഇതാണ്. എന്താണ് സർവത്ര ഉണ്ട് ഉണ്ട് എന്നുള്ള അനുഭവത്തെ ഉണ്ടാക്കുന്ന എന്താണ് ആദിമസത്തയാണ്. ആദിമമായ സത്ത എന്ന് പറയുന്നത് ആദിമെന്ന് വെച്ചാൽ ആദിയിലുള്ള ആദിയിലുള്ള സത്തയാണ് നമ്മൾ പറയുന്നത്. ഈ സൃഷ്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള സത്തയാണ്. ആദിയിലുണ്ടായത്. അല്ല, ആദിയിലുണ്ടായതെന്നങ്ങനെ പറയാൻ പറ്റും, പക്ഷെ അത് ഭാഷയിൽ അങ്ങനെ പറയാൻ പറ്റും. കാരണം ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറയുന്നതന്നെ അബദ്ധമാണ്. എന്തുകൊണ്ട്? ഈ സൃഷ്ടിയിലാണ് കാലം ഉണ്ടാകുന്നത്. കാലത്തിലാണ് നമ്മൾ പറയുന്നത് മുമ്പ്, വർത്തമാനം, ഭാവി. കാലത്തിന്റെ ഒരു കണക്കാണ്. അപ്പൊ സൃഷ്ടി എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിക്ക് മുമ്പ് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സൃഷ്ടി എപ്പോ ആരംഭിച്ചു അപ്പോ മുതലാണ് എന്ത് വന്നത്? കാലം. അതുകൊണ്ട് പഞ്ചദേശീയ കാരണം മറ്റും പറയും. നമ്മളിപ്പോ ഇതിന് ചിന്തിക്കുമ്പോൾ കാലവാസനയോടുകൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു കാലബോധത്തോടുകൂടിയേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ കാലബോധത്തോടുകൂടി ചിന്തിക്കുന്ന ഒരാളോട് മുമ്പെന്ന് തന്നെ പറയേണ്ടി വരും. അല്ലാതെ എങ്ങനെ അത് മനസ്സിലാക്കും അവിടെ കാലം ഇല്ലെങ്കിലും? അപ്പൊ സൃഷ്ടിക്ക് മുമ്പെന്ന് പറയുന്നത് കാലമില്ലാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ അതിന് മുമ്പെന്നേ നമുക്ക് പറയാൻ പറ്റും. വേറെ നമുക്ക് പറയാൻ ഭാഷയില്ല, ചിന്തിക്കാനും കഴിയും. ഏതുപോലെ എന്ന് വെച്ചാൽ ഞാനിപ്പോ പറയുന്നു, ഞാൻ ഒരു 10 മിനിറ്റ് വരെ നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പൊ ഉണർന്നെല്ലാം കാണും. ഈ ഉണരുന്നതിന് മുമ്പ് ഞാൻ ഉറക്കത്തിലായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഉണരുമ്പോ എനിക്ക് കാലബോധമുണ്ട്, ഉറക്കത്തിൽ എനിക്ക് കാലബോധമുണ്ട്. എനിക്ക് കാലബോധം ഇപ്പോഴേ ഉള്ളൂ. കാലബോധം അല്ലെങ്കിൽ എന്ത് പറയുന്നു? ഉണർന്നിരിക്കുന്നതിനും മുമ്പ് അദ്വൈത ഭാഷകാലം പറയുന്നു അവിഭക്ത ദേശകാലം. ഈ ദേശകാലങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന സത്തയിൽ നിന്ന് ഭിന്നമല്ല. അതെല്ലാം അവിടെ ഉണ്ട്. സത്തയിൽ സൃഷ്ടി സംഭവിക്കാതിരിക്കുമ്പോഴും എന്തു പറയുന്നു? അവിഭക്ത കാലദേശ കാലദേശങ്ങൾ എല്ലാം അഭിന്നമായ അതിൽ തന്നെ ഇരിക്കുന്നു. എന്നാൽ അവിടെ അദ്വൈതമില്ലതാണ്, അത് അദ്വൈതമാണ്. പിന്നെ സത്കാര്യവാദം എന്നാ പറയുന്നത്? സത്കാര്യവാദം എന്ന് പറയുന്നു ഇതാണ്. ഇപ്പൊ എന്തൊക്കെ ഉണ്ടോ ഇതെല്ലാം മുമ്പും ഉണ്ട്, സൃഷ്ടിക്ക് മുമ്പും ഉണ്ടായിരുന്നു. ഇതാണ് സത്കാര്യവാദം. അതെങ്ങനെയാണ് നമ്മൾ അതിശയിക്കും? അതെങ്ങനെ? ഇതൊക്കെ ഉണ്ടാകുന്നതിനല്ലേ നമ്മൾ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? അത് പറയുന്നത് നിങ്ങളിപ്പോ ഇവിടെ ഒരു പിടി മണ്ണ് വെച്ചു കഴിഞ്ഞാൽ ഈ മണ്ണിൽ അടുത്ത് കുലാലും അതിനെ കുഴച്ച് മണ്ണ് കുട ഉണ്ടാക്കാൻ പോവുകയാണ് പാത്രം. ഇപ്പോ ഈ മണ്ണിൽ പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് മണ്ണിൽ പാത്രം ഉണ്ടാകും. ഉണ്ടാകും ഏതോ രൂപത്തിൽ അതിനുണ്ട്. അതുകൊണ്ടാണ് പാത്രം ഉണ്ടാക്കാൻ ആ മണ്ണിനെ തന്നെ ആശ്രയിച്ച് ഏതിൽ നിന്നും മൺപാത്രം ഉണ്ടാക്കാൻ പറ്റും. ആ അവിടെ ഉണ്ട്. അത് ഏത് രൂപത്തിലുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നില്ലല്ലോ, പക്ഷെ അത് കാരണ രൂപത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ സത്കാര്യവാദം കാര്യമായി പ്രകടമാകുന്നതിനെന്ത്? അത് കാര്യം എന്ന് പറയുന്നത് അതിന്റെ പ്രകടഭാഗം എന്നാ പറയുന്നത്. കാര്യം കാരണത്തിൽ കാരണരൂപത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ബ്രഹ്മത്തിലെല്ലാം ഉണ്ടായിരുന്നു. സത്തയിൽ ഇതെല്ലാം, ഈ നാമരൂപങ്ങളെല്ലാം സത്തയിൽ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ കാലദേശങ്ങളെല്ലാം എവിടെ ഉണ്ടായിരുന്നു? നമ്മൾ ഉറങ്ങിക്കിടന്നു നമ്മളിലുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളിലുണ്ടായിരുന്നു. സൃഷ്ടിക്കുന്ന മുമ്പ് ഇതെല്ലാം അവിടെ ഉണ്ടായി. പക്ഷെ അത് കാരണരൂപത്തിൽ എന്ന് പറയുന്നു. അങ്ങനെ കാരണരൂപത്തിൽ ഇതെല്ലാം ഇരിക്കുന്നോണ്ടാണ് ആശീതഗ്ര അസത്ത് എന്ന് പറയുന്നത്. അസത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് സത്കാര്യഭാവം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലില്ല, പക്ഷെ പ്രകടമാകാത്ത അപ്രകടമായ രൂപത്തിലുണ്ടായിരുന്നു, അതാണ് അസത്ത് എന്ന് പറയുന്നത്. ആശീതഗ്രേ സദൈവം, അതാണ് പിന്നീട് പറയുന്നത് വാസനാമയം ഏ വാദവും. അതെങ്ങനെയായിരുന്നു? വാസനാമയമായിരുന്നു എന്ന് പറയുന്ന അതുകൊണ്ടാണ് സത്കാര്യവാദത്തെ പറയുന്നത്. എന്ന് വെച്ചാൽ ഏതൊരു വസ്തുവും ഒന്നിൽ നിന്ന് അതിന്റെ ഉപാദാന കാരണത്തിൽ നിന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് അതിലുണ്ടായിരുന്നത്, അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കാരണരൂപത്തിൽ. അവിടെ കാരണം മാത്രമല്ലേ ഉള്ളൂ, കാരണം മാത്രമേ ഉള്ളൂ, പക്ഷെ ഇതുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരിക്കലും കാര്യത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തിട്ട് ഇതുകൊണ്ടൊരു കുടം ഉണ്ടാക്കാൻ പറഞ്ഞ ആരെങ്കിലും വിചാരിച്ചാണ് പോകും? മൺകുടം ഉണ്ടാക്കണം, സാധിക്കില്ല. അപ്പൊ അതിനെന്ത് വേണം? മണ്ണ് തന്നെ വേണം. എന്ന് പറഞ്ഞാൽ എന്താണോ ഈ കുടം എന്ന് പറയുന്നത് അവിടെ ഉണ്ട്, അത് കാണാത്ത കാണുന്നില്ല, അതാണ് അസത്ത്. കാരണം അസത്ത് എന്നല്ല പറയുന്നത്, പിന്നെ എന്താണ് അസത്തായിരുന്നത്? കാര്യം. അപ്പൊ അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകടമാകാതിരുന്നു. ദേശകാലങ്ങൾ പോലും ആ ബ്രഹ്മത്തിൽ നിന്ന് പ്രകടമാകാതിരുന്നു. അവിഭക്ത ദേശകാലം എന്ന് ഭാഷകാരനും മറ്റും പറയുന്നത് അത് തന്നെ പറയുന്നു. അസത്തെന്ന് അല്ലാതെ വേറെ അദ്വൈതം എന്തെന്ന് മനസ്സിലാക്കിയവർക്ക് അതിനൊന്നും യാതൊരു അതിശയമില്ല. നമ്മൾ അതാണ് പറയുന്നത്, നമ്മൾ ആ വിഷയത്തെ മനസ്സിലാക്കും, അതാണ് പ്രധാനം. ഒരു പദ്യത്തിന്റെ അർത്ഥം പഠിച്ച് പണ്ടിട്ടാവുന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് വിഷയത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. ഇനി സത്തെന്ന് പറയാം, സൃഷ്ടിക്കും മുമ്പ് ഇതൊക്കെ സത്തമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിക്കും മുമ്പ് സത്തയായിരുന്നു, സൃഷ്ടിക്കും മുമ്പ് ഇതൊക്കെ അസത്തായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഇതൊന്നും പ്രകടമായി എന്നാ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഏത് രൂപത്തിലുണ്ടായിരുന്നു? കാരണ രൂപത്തിൽ. അല്ലെങ്കിൽ ഇല്ലാത്തത് അങ്ങനെ ഉണ്ടാകും. ഇല്ലാത്ത ഒന്നിനൊരിക്കലും ഉണ്ടാകാൻ പറ്റത്തില്ല, അതാണ് ആകാശ കോടാലി കൊണ്ട് നമുക്ക് മരം മുറിക്കാൻ പറ്റും. അങ്ങനെയൊരു സാധനം ആകാശ കോടാലി കണ്ടിട്ടുണ്ടോ? ആകാശ കോടാലി കൊണ്ട് മരം മുറിക്കാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോ രണ്ടു കാര്യത്തിൽ പറയാം, ഉണ്ട്, സൃഷ്ടിക്ക് മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴും അടിമുടി അറ്റ സർവത്ര എന്ന് പറയുന്നതാണ്. അതിന്റെ അനുഭവം എന്ന് പറയുന്നത് ഉണ്ട് ഉണ്ട് എന്നുള്ള അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴേ ഉള്ളൂ. അത് ഈ അനുഭവിക്കുന്നവനെ കുറിച്ച് പറയണം. നീ ഉണർന്നിരിക്കുമ്പോൾ അനുഭവം, സ്വപ്നത്തിലുണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അവിടെ ഉണ്ടായി ഉണ്ട് ഉണ്ട് എന്നുണ്ടാകും. ഉറക്കത്തിൽ പോയാൽ അത് നിരന്തരം ഉണ്ടെന്നുള്ളതിന് പറഞ്ഞു എന്താണ്? അതുണ്ട് ഇതുണ്ട് അതുണ്ട്. അതുകൊണ്ട് ഈ രണ്ടാമതൊരു അതുകൂടെ പറഞ്ഞു, ഇവിടെ എന്തോ ഭയങ്കര പ്രശ്നം. ഒരു പ്രശ്നമില്ല, പ്രശ്നം ഇല്ലാത്തടത്ത് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാണ് നമ്മുടെ കക്ഷി പറയുന്നവന്. എന്താണ് ഇവിടെ മൊത്തം പ്രശ്നമാണ്? പറഞ്ഞെന്താ കുത്തം പ്രശ്നം ഇല്ല പ്രശ്നമെന്ന് പറയും, പറഞ്ഞാൽ അതും പ്രശ്നമാണ്. പറഞ്ഞാൽ അതും പ്രശ്നമാണ്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതൊരു തികച്ചും മാനസികമായൊരു തോന്നലാണ്. പക്ഷെ അത് സ്വയം മനസ്സിലാകത്തില്ല. നമ്മുടെ കണ്ണിനെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വേറെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആളിന് ഇഷ്ടപ്പെടുന്നില്ല. പുള്ളി ഞാനിന്ന് താൻ വളരെ എല്ലാം ശരിക്കും മനസ്സിലാക്കുന്നതാണ്, ബാക്കിയുള്ളവർക്കൊക്കെ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. ഇങ്ങനൊരു കാര്യം ഞാൻ ഓരോ പറഞ്ഞ പക്ഷെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കും. അവർ മരുന്നൊന്നും കൊടുക്കത്തില്ല, അവർ കൗൺസിലിംഗ് നടക്കും. കൊണ്ടെത്തിക്കുന്നെങ്കിൽ ചെറുപ്പമാണ് ഭാവി, ഇതിങ്ങനെ കൂടി കൂടി വന്നു കഴിഞ്ഞാൽ പുള്ളി തകരാറിലായിരുന്നു. നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് തോന്നി എന്നെ എല്ലാവരും കൂടെ ചേർന്ന് വട്ടനാക്കുകയാണ്. അടുക്കാനും ഒന്നുമില്ല, അകലാനും ഒക്കത്തില്ല. പക്ഷെ എന്തെങ്കിലും ഉടനെ ചെയ്യണം. നമ്മളിവിടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവിടെ എല്ലാ കാര്യവും നോക്കണം. അവിടെ മാനസികമായ ആരോഗ്യം എങ്ങനെയാണ്, എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതിനുള്ള പരിഹാരം ചെയ്താൽ അവർക്ക് നോർമലായി പോകാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ, വലിയ വിഷയങ്ങളല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് വലുതായി വലുതായി വരും. ഇനി അത്യാവശ്യം വന്ന് ഒരു സൈക്കോട്രിസ്റ്റിനെ കാണിച്ച് അല്പം മരുന്ന് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ജീവിതം നോർമലായി പോകും. ഇന്നലെ ഒരു ആശ്രമത്തിൽ ഒരാൾ തൂങ്ങി മരിച്ച് രാവിലെ ആറ്, ഇതായിരുന്നു പ്രശ്നം. ഇതാണ് ആശ്രമത്തിൽ വന്നതെന്ന് വിചാരിച്ചാലൊന്നും പരിഹാരം ഉണ്ടാകത്തി. ഇന്നലാണെന്ന സംഭവം മാനസികമാണ് പ്രശ്നം. അപ്പോ ഇവിടെയും അത് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ചെറുപ്പക്കാർക്ക് ആശ്രമത്തിൽ വന്നു വന്നിട്ട് മനസ്സിൽ അത് ബാക്കിയുള്ളവരെ തിരിച്ചറിഞ്ഞ് അതിന്റെ സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് വേണ്ട പരിരക്ഷകളൊക്കെ ചെയ്തു കൊടുക്കണം. അവർ സാധാരണ ജീവിതം അവർക്ക് നയിക്കാൻ പറ്റും. അല്ലാതെ അവർ സ്വയം മനസ്സിലാകത്തില്ല. ഇത് ഉത്തരവാദിത്വമുള്ള ആൾക്കാർ, ഭരണാധികാരികൾ, നിങ്ങളെപ്പോലെയുള്ളവർ ഇത് ശ്രദ്ധിക്കണം, അവരെ സഹായിക്കണം, അവരെ അവർക്ക് വിശ്വാസം. എന്നെ ഇപ്പൊ വിശ്വാസമില്ല, എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. വിശ്വാസമുള്ള ആരെങ്കിലും പറഞ്ഞു അങ്ങനെ തന്നെ ഒരു ഡോക്ടറെ വന്ന് കാണണം, സംസാരിക്കും എന്ന് പുള്ളിയോട് വിശ്വാസമുള്ള ആരെങ്കിലും ഒരാൾ സംസാരിച്ചാൽ ചിലപ്പോൾ കേട്ടുവന്നിരിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ കാര്യം കുഴപ്പത്തിലായിട്ടില്ല. അതിനാണ് സൈക്കിക് എപ്പിസോഡ് എന്ന് പറയും. പുള്ളി വിചാരിക്കുന്നത് അത് ഭക്തിയാണെന്ന്, ഭക്തിയൊന്നുമില്ല. അങ്ങനെ കരയുക ചിരിക്കുക ഇങ്ങനെ അതിന് പിന്നെ OCD എന്നും പറയും. അങ്ങനെയുള്ളവരും കരയും, ബൈപോളാർ ഡിസോർഡർ ഉള്ളവരും കരയും. ഇതൊക്കെ പലതരത്തിൽ ഇതൊക്കെ ഇന്ന് ശരിക്കും ഡയഗ്നോസ് ചെയ്യുന്ന ഇതൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു മനുഷ്യന് സാധാരണ ജീവിതം നയിക്കുന്നതിന് പ്രയാസമൊന്നും വരത്തില്ല. പക്ഷെ അവര് പെട്ടെന്ന് മനസ്സിലാകില്ല, മറ്റുള്ളവർ മനസ്സിലാക്കി വേണ്ട സഹായം ചെയ്യണം. അത് ചെയ്തെങ്കിൽ പ്രശ്നമില്ല, സാധാരണ ജീവിതം അവർക്ക് നയിക്കാൻ പറ്റും. അത് പിന്നെ ചില വിചാരിക്കുന്ന ഇങ്ങനെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നം വന്ന് മരുന്ന് കഴിച്ചാൽ അത് മോശമല്ലേ, അത് എനിക്ക് എല്ലാം ഭ്രാന്തനെന്ന ആൾക്കാരെ മുദ്ര കുത്തത്തില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളാണ്. ശരീരത്തിന് ഒരു അസുഖം വരുന്ന പോലെയാണ്, ഒരു തലവേദന വന്നാൽ മരുന്ന് കഴിക്കുന്ന പോലെയാണ്. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഇത് വരും, പക്ഷിമേഴ്സ് എല്ലാം എപ്പിലെപ്സി എല്ലാം അതൊക്കെ ഇങ്ങനെ വരും. അതുകൊണ്ട് മരുന്ന് കഴിക്കുന്നത് അതൊന്നൊരു മോശമായ കാര്യമല്ല. കഴിച്ച് നമ്മൾ സാധാരണ ജീവിതം നയിക്കും. അത് പുള്ളിയൊന്ന് കൊണ്ടുപോയി കാണിക്കണം, പ്രശ്നമാണ്. ശരി, അപ്പൊ എന്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോകും.